സഹോദരം. കഴിഞ്ഞ ദിവസം നമ്മൾ ടി എന്താണെന്നോ പഠിച്ചത്, അത് കഴിഞ്ഞിട്ട് ഉപസർഗാദി ഋതി ധാതു അവിടെ വരുന്നതാണ് ഉപസർഗം. ആ സൂത്രം മനസ്സിലാക്കണമെങ്കിൽ ഉപസർഗം എന്താണെന്ന് മനസ്സിലാക്കണം. അവിടെ ഉപസർഗം എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് വരുന്ന രണ്ടു മൂന്ന്, ഇത് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് പൊതുവായ കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഒരു വിധിയല്ല. ഇതെല്ലാം എല്ലായിടത്തും ആവശ്യമായി വരുന്ന പൊതു കാര്യങ്ങൾ. ഉപസർഗം വന്നുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഈ 20-ാമത്തെ പേജിൽ താഴെയുന്ന മൂന്നാമത്തത്, ചാതയോ അസത്വേ അദ്രവ്യാർത്ഥ ചാതയോ നിപാതഹസ്യോ. ഈ സൂത്രം എന്ന് പറയുന്നത് നിപാതം എന്ന് പറയുന്ന ഒരു സംജ്ഞ വിധിക്കുകയാണ്. അതായത് നിപാതങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയുകയാണ്. ധാരാളം വരുന്നതാണ് നിപാതം എന്ന് പറയുന്നത്, ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പോൾ വന്നു. അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് പ്രാദേഹ ഏതേവി തഥ. ഈ പ്രാദികൾക്കും നിപാത സംജ്ഞയുണ്ട്. ഇന്ന് നമുക്ക് ചാതയെ അസത്യം എന്ന് പറയുന്നത് 57-ാമത്തെ സൂത്രം, പ്രാദേഹ എന്ന് പറയുന്നത് 58-ാമത്തെ സൂത്രം. അത് കഴിഞ്ഞ് 59-ാമത്തെ സൂത്രം 18-ാമത്തെ പേജിൽ. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ച് മനസ്സിലാക്കണം. പൊതുവായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ വിശേഷിച്ച് സംജ്ഞകളല്ലാതെ വിശേഷ വിധിയൊന്നുമില്ല. അപ്പൊ ഈ നേരത്തെ വായിച്ച രണ്ട് സൂത്രങ്ങളും നിപാതം എന്താണെന്ന് പറയുകയാണ്. ചാതികൾക്കും പ്രാദികൾക്കും നിപാത സംജ്ഞ. അടുത്ത സൂത്രം പറയുന്നത് ആദ്യത്തെ സൂത്രം, 18-ാമത്തെ പേജിൽ ആദ്യത്തെ സൂത്രം, അച്ചോന്ത്യാതി ടീക്ക് മുമ്പിൽ, ഉപസർഗാഹ ക്രിയായോഗ്യം. ഇത് 49-ാമത്തെ സൂത്രം, 49, 48, 49, 59 ഉപസർഗാഹ ക്രിയായോഗ്യം. പ്രാദേഹ ക്രിയായോഗ്യം ഉപസർഗസപ്ഞാഹ സ്യു. അതില് ബാക്കിയുള്ളത് പ്രപര അപ സമ അനു അവ നിസ് നിര് ദുസ് ദുരു വി അങ് നീ അധി അപി അതിസു ഉത്ത് ഉദ്ദാണ് ത് അല്ല വസ്തുവത്തിൽ ത് എന്ന് അടിച്ചിരിക്കുന്ന തിരുത്തിക്കൊണ്ട് ഉദ് ദ് അഭി പ്രതി പരി ഉപ ഏതേ പ്രാദേഹ നല്ലൊരു തിരുത്തൽ ആവശ്യമാണ് ഉദ്ദെന്നാകണം. ഇത് ഉപസർഗസഞ്ജ വിധിക്കുന്നതാണ്. ഇനി 44-ാമത്തെ പേജ് നോക്കണം. പേജില് ആദ്യത്തെ സൂത്രം നോക്കുക, അത് 60-ാണ്. ഉപസർഗ ക്രിയായോഗം എന്ന് പറയുന്നത് 59. 60 പറയുന്നത് ഗതിഷ്ഠ പ്രാദേഹ ക്രിയായോഗേ ഗതിശബ്ദാഹസ്യു. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പരസ്പരം ബന്ധപ്പെടുത്തി തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് ഏതിന് ഏതാണെന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പം വരും. ഇവിടെ 3 സംജ്ഞകളെ വിധിക്കണം. ഒന്ന് നിപാതം, മറ്റൊന്ന് ഉപസർഗം, മറ്റൊന്ന് ഗതി. ഇതെല്ലാം സംജ്ഞാസൂത്രങ്ങളാണ്. ഇതിനെ പരസ്പരം ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം. ഇവിടെ പ്രത്യേകിച്ച് വിധി ഒന്നും ഇല്ല. ഉപസർഗം എന്ന് പറയുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ഈ 3 കാര്യങ്ങൾ, ഒന്ന് നിപാതം, മറ്റൊന്ന് ഉപസർഗം, മറ്റൊന്ന് ഗതി, അതിൽ തന്നെ ആദ്യത്തത് ഛാദയോ അസത്വേ, അതാണല്ലോ ആദ്യത്തെ സൂത്രം. അതായത് 20-ാമത്തെ പേജിൽ ആദ്യം തുടങ്ങണം. ഛാദികൾ, ഛാദേഹ, ഛാദികൾക്ക് നിപാത സംജ്ഞയുണ്ട്. ഇതിങ്ങനെ പരസ്പര ഒരു മാല പോലെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയാലേ അത് വ്യക്തമാകത്തുള്ളൂ. ഛാദി എന്ന് പറഞ്ഞാൽ ച മുതലായവ എന്നാണ്. ച എന്ന് പറയുന്ന ഒരു ശബ്ദമാണ് നമുക്കറിയാം, സർവത്ര നമ്മൾ കാണുന്നതാണ്. അപ്പൊ ച ആദി എന്ന് പറയുമ്പോൾ അങ്ങനെ ശബ്ദങ്ങളെ ഒരു വിഭാഗത്തിൽപ്പെടുത്തിയാൽ അതിനെ ഗണം എന്ന് പറയും. പാണിനി ചാതികളെ ഒരു ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നു. ഇതിന് ചാതി ഗണമെന്ന് പറയും. ചാതി ഗണം ഏതാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഗണം എന്ന് പറയുന്നത് പാണിനി ഉണ്ടാക്കിയെന്നും അല്ല വേറെ ആരും ഒക്കെ ഉണ്ടാക്കിയെന്നും ഒക്കെ അഭിപ്രായങ്ങളുണ്ട്. അതെന്തോ ആയിക്കൊള്ളട്ടെ, നമ്മളതിനെ തൽക്കാലം പാണിനിയുടേതായി കണക്കാക്കുക. കുറേ ശബ്ദങ്ങളെ ചേർത്തിട്ട് പാണിനി ഛാദി എന്ന് പറയുന്ന ഒരു ഗണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഛാദിയിൽപ്പെട്ട ശബ്ദങ്ങൾക്കെല്ലാം നിപാതം എന്ന പേരുണ്ട്. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. ഛാദി എന്ന് പറയുന്നത് ഇവിടെ 74-ാമത്തെ പേജിലിരുന്നു. അവിടെ ഛാദി കൊടുത്തിട്ടുണ്ട്. ഇരുപത്തിനാലാമത്തെ പേര് 3-ാമത്തെ വരി, അതായത് അവ്യപ്രകരണത്തിലാണ്. അവിടെ ചാതികൾ പറയുന്നുണ്ട്, ച വാ ഹ അഹ ഏവ ഏവം നൂനം ശശ്വത് യുഗപത് ഭൂയസ് കൂപത് കുപിത് നീത് ചേത് ചണ പ്രത്യേകമാണ്, കച്ചിത്ത് കച്ചിത്തുണ്ട് കശ്ചിത്തുണ്ട്, രണ്ടും രണ്ടാണ്. ഇത് കച്ചിത് എത്ര നഹ ഹന്ത മാക്കിഹി മാക്കിം നഖിഹി നഖിം മാങ് നഞ്ഞ് യാവത് താവത് ത്വയ് ദ്വയ് നൊയ് രൈ ശ്രോഷട് ഓഷട് സ്വഹ സ്വഥ വഷട് തും തദാഹി ഖലു കില അധോ അധ സുഷ്ടു സ്മ ആദഹ. ഇതൊക്കെ ചാതിപ്പെടുന്നതാണ്. ഇതിന്റെയൊക്കെ അർത്ഥം നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പൊ നമ്മൾ ചാതി എന്ന് അവിടെ പറയുമ്പോ ഈ ചാതി ച ആദി യേഷാം തേ ചാദേഹ, ചായ ആദിയായി വരുന്ന ഏതൊരു ഗണത്തിനാണോ ആ ഗണമാണ് ചാതി എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ പറഞ്ഞു കാണിച്ചു തന്നേ ഉള്ളൂ. വിയപ്പറഞ്ഞ തീരുമ്പോ നമ്മൾ വിശദമായി ഓരോന്നിന്റെ അർത്ഥം പഠിക്കും. ഇതിൽ കൂടാതെയും ശബ്ദങ്ങളെ ഇനി ചിലയിടത്ത് ഉൾപ്പെടുത്തും. ഇപ്പൊ ചാതി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിന് വേണ്ടി ഇത് മാത്രം ഇത് പറഞ്ഞു. ആ ചാതികൾക്കെല്ലാം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇതിനെല്ലാം നിപാതം എന്ന് പറയുന്ന സംജ്ഞയുണ്ട്. മറ്റു സംജ്ഞകളെപ്പോലെ തന്നെ ഇവിടെ നിപാതം എന്നൊരു സംജ്ഞ വിധിച്ചിരിക്കുന്നു. അപ്പൊ നിപാതങ്ങൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാതികൾ എന്ന് മനസ്സിലാക്കുന്നു. ആ ചാതികൾക്ക് എന്താണ് നിപാതസജ്ഞയുണ്ട് അവിടെ. പക്ഷെ സൂത്രത്തിൽ ഇനി സൂത്രത്തിൽ നോക്കാം, 20-ാമത്തെ പേജിലെ സൂത്രത്തിൽ. ഇതിന്റെ മുമ്പിലൊരു സൂത്രമുണ്ട്, പ്രാഗ്രീശരാത് നിപാതാഹ. ഇത് കഴിഞ്ഞൊരു സൂത്രം വരും, അധിരീശ്വരേ. ഈ രണ്ട് സൂത്രങ്ങൾക്കും ഇടയ്ക്ക് കുറേ അധിക സൂത്രമുണ്ട്. ഈ സൂത്രത്തിൽ എന്തൊക്കെ വിധിക്കുന്നു, ഇടയ്ക്ക് വരുന്ന സൂത്രങ്ങളിൽ അതിനെല്ലാം നിപാതസജ്ഞയുണ്ട്. അപ്പൊ നിപാതങ്ങൾ ഒരുപാടുണ്ട്, ചാതികൾ മാത്രമല്ല. അതിൽ ചാതി എന്ന് പറയുന്ന ഒരു ഗണത്തെ പ്രത്യേകം എടുത്ത് കാണിച്ചാണ് മുമ്പ് കാണിച്ചു തന്നെ ചാഹ വാ എന്നുള്ളത്. അപ്പൊ അതിന് പ്രത്യേകം പറഞ്ഞു എന്താണ്, അസത്വേ എന്ന് പറഞ്ഞു. ചാതേഹ അസത്വേ നിപാതാഹ. ചാതികൾക്ക് അസത്വാർത്ഥത്തിൽ നിപാതം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാതികൾക്ക് നിപാതം വരുന്നു, എന്നാൽ സത്വാർത്ഥത്തിലില്ല, അതാണ് അതിന്റെ അർത്ഥം. ചാതികളുടെ അർത്ഥം സത്വമായി വന്നാൽ അതിന് നിപാതസജ്ഞയില്ല എന്ന്, അതാണ് അസത്വം എന്ന് പറയുന്നു. സത്വേ നിപാതസജ്ഞ ന ഭവന്തി എന്ന, സത്വാർത്ഥത്തിൽ നിപാതസജ്ഞയില്ല. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് നഞ്ഞിന് രണ്ടർത്ഥമുണ്ട്, ഒന്ന് പ്രസജ്യ പ്രതിഷേധവും മറ്റൊന്ന് പരിദാസം. പ്രസജ്യം എന്ന് പറഞ്ഞാൽ പ്രസജ്യ പ്രതിഷേധം ഞാൻ നിഷേധിക്കുന്നു, അത്രയേ ഉള്ളൂ. ചാതികൾ നോക്കുക, ചാഹാവ നമ്മൾ നേരത്തെ നോക്കി, അതിൽ എവിടെയെങ്കിലും സത്വാർത്ഥം ഉണ്ടെങ്കിൽ ഒരു ശബ്ദം, അതിന് നിവാദസജ്ഞയില്ല. എന്നുവെച്ചാൽ ബാക്കി എല്ലായിടത്തും വരും, ആണ് പ്രസജ്യ പ്രതിഷേധത്തിന്റെ ഗുണം. ഇന്ന സ്ഥലത്ത് വരത്തില്ല, ഇന്ന സ്ഥലത്തെ വരൂ എന്ന് പ്രത്യേകം പറയുന്നില്ല. പ്രസജ്യസ്തു നിഷേധകൃത്. പ്രസജ്യ പ്രതിഷേധം എന്ന് പറയുന്നത് നിഷേധിക്കുകയാണ്. സത്വാർത്ഥമാണെങ്കിൽ വരത്തില്ല. സത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നതന്നെ വസ്തു, ഇവിടെ ദ്രവ്യം എന്ന് പറയും. ജാതികൾ എവിടെയെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് പറയണമെങ്കിൽ അവിടെ നിപാതസജ്ഞ വരത്തില്ല എന്ന് വെച്ചാൽ അപൂർവമായ ചില സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അതും അപൂർവമായ സന്ദർഭം എന്ന് പറഞ്ഞാൽ വേദത്തിൽ മറ്റും ചിലയിടത്ത് ജാതിയിൽപ്പെട്ട ചില ശബ്ദങ്ങളെ കാണുന്നുണ്ട്. ആ ശബ്ദങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്, സർവസാധാരണമല്ല. അവിടെ ദ്രവ്യാർത്ഥത്തിൽ വന്നാൽ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് പല ഗുണങ്ങളുമുണ്ട്. ഉദാഹരണം, ജാതിയിൽപ്പെടുന്ന ഒരു ശബ്ദമാണ് പശു. അത് നിങ്ങൾ അവിടെ എടുത്ത് നോക്കിയാൽ കാണാം, അവിടെ പശു എന്നൊരു ശബ്ദമുണ്ട്. നേരത്തെ കാണിച്ചു തന്ന സ്ഥലം നോക്കും, പശു എന്നൊരു ശബ്ദമുണ്ട്. പശു എന്ന് പറയുന്നതിന് ആടെന്നർത്ഥമുണ്ട്. പൊതുവെ വേദത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നു, ബലി കൊടുക്കുന്ന മൃഗം ആട്. അല്ല, സാമാന്യമായിട്ട് മൃഗം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇനി ജീവൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, പശു, പതി, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. പക്ഷെ അത് പശു എന്ന് പറയുന്നത് ഇപ്പൊ ആട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വസ്തുവിനെ കുറിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് നിപാസജ്ഞയില്ല. എന്നാൽ ഈ പശുവിന് സമ്യക് എന്നൊരർത്ഥമുണ്ട്. സമ്യക് നല്ലവണ്ണം, സമ്യക് വദതി എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം പറയുന്നു, സമ്യക് ശരണോതി നല്ലവണ്ണം കേൾക്കുന്നു, ഇങ്ങനെയൊക്കെ. സമ്യകത എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ക്രിയാവിശേഷണമായിട്ട് വരുന്നതാണ്. അപ്പം അതൊരു വസ്തുവിനെ കുറിക്കുന്നില്ല, ഒരു ഗുണത്തെയോ ഒരു ക്രിയയോ എന്തെങ്കിലും സവിശേഷതയോ ഒരു സ്വഭാവത്തെയോ ഒക്കെ കാണിക്കും, വസ്തുവല്ല. ശബ്ദത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് എങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സമ്യക് എന്നുള്ള അർത്ഥത്തിൽ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ ദ്രവ്യാർത്ഥമല്ല, അതായത് സത്വം എന്ന് വെച്ചാൽ ദ്രവ്യം, ദ്രവ്യം എന്ന് പറഞ്ഞാൽ വസ്തു, ആ അർത്ഥത്തിലല്ല അവിടെ നിപാസജ്ഞ വരും. അസത്വം എന്ന് പറയുന്നതിന്റെ പ്രയോജനം അതാണ്. ജാതികൾക്ക് നിപാസജ്ഞയുണ്ട്, സത്വേ ന ഭവന്തി. സത്വാർത്ഥത്തിൽ, ദ്രവ്യാർത്ഥത്തിൽ, വസ്തു എന്നുള്ള അർത്ഥത്തിൽ നിപാസജ്ഞ വരത്തില്ല. അതിനെ തിരിച്ചറിയാനും പറയുന്നുണ്ട്. ഈ ദ്രവ്യം വസ്തു എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയും എന്ന് പറയുന്നു. ആ ശബ്ദത്തെ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥത്തിനോട് ലിംഗം, സംഖ്യ, കാരകം ഇതൊക്കെ യോജിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വസ്തു എന്ന് പറയാം. ദ്രവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗ സംഖ്യ കാരക അന്വയ യോഗ്യം എന്ന് പറയും. ഇത് പ്രത്യേകം മനസ്സിലാക്കണം, ഇത് പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത്, സന്ധി സമാസമൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, ഭാഷയെക്കുറിച്ചുള്ള ഒരു അറിവിനുള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ വായിക്കുകയും അർത്ഥം പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം വരും, അർത്ഥം മനസ്സിലാക്കുന്നത് നേരിട്ട് ലേഖനത്തിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതറിഞ്ഞിരിക്കണം. ലിംഗ സംഖ്യ, ലിംഗം എന്ന് പറയുമ്പോൾ പുല്ലിംഗ, സ്ത്രീലിംഗം, നമസ്കലിംഗങ്ങൾ, ഛാഗഹ പശു എന്ന് പറയും, ആടിനെയാണ് പറയുന്നത് ഛാഗ. അവിടെ പുല്ലിംഗമുണ്ട്, ഉപയോഗിച്ചിരിക്കുന്നു. സംഖ്യയുണ്ട്, ഏകവചനം ഛാഗഹ, ഏകവചനത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. പിന്നെ കാരകം എന്ന് പറയുന്നത് ആ ശബ്ദത്തിനെ കർത്താവായി ഉപയോഗിച്ചാൽ കർത്തൃകാരകം എന്ന് പറയും, കർണമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ കർണകാരകം എന്ന് പറയും. അതിന് നമ്മൾ കാരക പ്രക്രിയ പ്രത്യേകമായിട്ട് പഠിക്കും. രാമഹ ഗ്രാമം ഗച്ഛതി. രാമൻ എന്ന് പറയുന്ന ഒരു കാരകമാണ്, ഗ്രാമം എന്ന് പറയുന്ന ഒരു കാരകമാണ്, ഗച്ഛതി എന്ന് പറയുന്ന ക്രിയയാണ്. നമ്മൾ പഠിക്കും കാരകം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ക്രിയയോട് നേരിട്ട് ബന്ധപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ക്രിയാ ജനകം എന്ന് ചിലടത്ത് പറയും, ക്രിയ അന്വയി എന്ന് പറയും. അങ്ങനെ ഗച്ഛതി പോകുന്നു, രാമൻ ഗ്രാമത്തിലേക്ക് പോകുന്നു. അത് മലയാളത്തിൽ പറയണമെങ്കിൽ രാമൻ ഗ്രാമത്തിൽ പോകുന്നു എന്നും പറയും. അപ്പൊ അവിടെ എന്താണ് ആ ക്രിയ? ഗച്ഛതി പോകുക എന്ന് പറയുന്ന ക്രിയ ബന്ധപ്പെട്ടിരിക്കുന്ന ആരോട്? ഒന്ന് രാമനോട്, കാരണം രാമനാണ് പോകുന്നത്. മറ്റൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നതിനോട്, ഗ്രാമത്തോട്. ഗ്രാമമില്ലെങ്കിൽ അങ്ങോട്ട് നടക്കാൻ പറ്റുമോ? ഗച്ഛതി എന്ന് വെച്ചാൽ പോകുന്നു എന്ന് വെച്ചാൽ നടക്കുന്നു. അപ്പോൾ അവിടെ ക്രിയ എന്ന് പറയുന്നത് രണ്ടിനോടും ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ക്രിയ ബന്ധപ്പെടുക എന്ന് വെച്ചാൽ അന്വയിക്കുന്നത്, അത് കാരകം. അതുകൊണ്ട് അവിടെ മുഖ്യമായിരിക്കുന്ന ഏതാണ്? ക്രിയ. മുഖ്യമായി ക്രിയനോടാണ് ബന്ധപ്പെടുന്നത്, രാമനോട്. അതുകൊണ്ട് അത് കർത്തൃകാരകം, കർത്താവ്, ക്രിയ ചെയ്യുന്നവൻ. എവിടേക്ക് പോകുന്നു? ഗ്രാമം. അതുകൊണ്ടത് കർമ്മകാരകം. ഇനി കാരകം എന്ന് വെച്ചാൽ ക്രിയാജനകമെന്നും പറയാം. കാരണം ആ പ്രവൃത്തി ഉണ്ടാക്കുന്നത് എന്താണ്? ഗമിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി. അത് നമ്മളിതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കും, എന്താണ് ഗമനം എന്നൊക്കെയുള്ള കാര്യം. ആ പ്രവൃത്തി എന്ന് പറയുന്നത് രാമനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രവൃത്തി രാമനിൽ ഉണ്ടാകും, പ്രവൃത്തിക്ക് കാരണക്കാരനായി രാമൻ. അതുപോലെ പ്രവൃത്തിക്ക് കാരണമാണ് ഗ്രാമം. അതുകൊണ്ട് രാമനും ഗ്രാമവും ക്രിയാജനകമാണ്, എന്നൊക്കെ കാരകങ്ങളായി. ഒരു ശബ്ദത്തിന് അങ്ങനെ കാരകം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രിയയുടെ അന്വയം, ക്രിയയുടെ ജനകത്വം ഉണ്ടെങ്കിൽ അതിനെ വസ്തു ദ്രവ്യം എന്ന് പറയും. ഇവിടെ ഈ സന്ദർഭത്തിൽ പശു എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ആടെന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഇതെല്ലാം ഉണ്ടോ? ചാകഹ ഗ്രാമം ഗച്ഛതി എന്ന് പറഞ്ഞാൽ അവിടെ അത് പോകുന്നുണ്ടോ? അത് കർത്താവായി, അപ്പോൾ അത് കാരകമായി. പുല്ലിംഗ ശബ്ദമാണ്. പിന്നെ ഏകവചനം അവിടെയുണ്ട്, ഒരു ആടിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ പശു എന്ന് പറയുന്ന ആ ശബ്ദത്തിന് അർത്ഥം പലതാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം പറയുമ്പോൾ അത് ലിംഗം, കാരകം, സംഖ്യ. പുല്ലിംഗം, കർത്തൃകാരകം, ഇവിടെ ഉദാഹരണത്തിൽ ഏകവചനം. നിങ്ങൾ ഇതിനോടെല്ലാം ചേരുന്നുണ്ടെങ്കിൽ അതിനെ ദ്രവ്യം എന്ന് പറയും. പിന്നെ അത് ദ്രവ്യത്തെ തിരിച്ചറിയാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ പറയും. ഒന്ന്, ദ്രവ്യമാണെങ്കിൽ അതിന് സർവനാമം പ്രയോഗിക്കാം. സാധാരണ ചാകഹ ഗച്ഛതി എന്ന് പറഞ്ഞു പശു ആണ്, പശുവിന്റെ അർത്ഥമാണ്. പിന്നെ പറയാം സഹ ഗച്ഛതി, സർവനാമ ശബ്ദം ഉപയോഗിക്കുന്നു. സഹ എന്ന് പറയുന്നത് സർവനാമ ശബ്ദമാണ്. സർവനാമ ശബ്ദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് ദ്രവ്യമാണ്, വസ്തുവിനെ കുറിക്കുന്നു. പിന്നെ വേറൊരു നിയമമുണ്ട്, ദ്രവ്യം അല്ലെങ്കിൽ വസ്തു എന്ന് പറയുമ്പോൾ അത് വിശേഷ്യമായി വാക്യത്തെ പ്രയോഗിക്കാം. ഛാഗഹ ഗച്ഛതി, അവിടെ ചോദിക്കാം കീദൃശഃ ഛാഗഹ, ഏത് തരത്തിലുള്ള ഛാഗം എന്ന് പറയുമ്പോൾ അതിന് വിശേഷങ്ങൾ പറയാം. കപിലഹ ഛാഗഹ, കപില വർണ്ണത്തിലുള്ള ഛാഗം. അപ്പോൾ ദ്രവ്യം ആണെങ്കിൽ അതിന് സർവനാമം ഉപയോഗിക്കാം, അത് മറ്റൊന്നിൻ്റെ വിശേഷ്യമായി പ്രയോഗിക്കാം. അതിന് ലിംഗം, സംഖ്യ, കാരകമെല്ലാം അന്വയിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളതിനെ ദ്രവ്യം എന്ന് പറയുന്നത്. ഇത് പൊതുവായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഭാഷയെ സംബന്ധിച്ച്. ലിംഗ സംഖ്യ കാരകങ്ങൾ അന്വയിക്കുന്ന ഒന്ന് പശുശബ്ദത്തിൻ്റെ അർത്ഥമായി വന്നാൽ അതിനെ ദ്രവ്യം അല്ലെങ്കിൽ വസ്തു എന്ന് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ പശുശബ്ദം നിപാതം അല്ല. ഇത് വളരെ അപൂർവമായാണ് വരുന്നെങ്കിലും ഇതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുന്നുണ്ട്, പശുമന്യേ. അവിടെ പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൃഗം എന്നുള്ള അർത്ഥം എന്നുള്ള അർത്ഥമാണ് പശുമന്യേ എന്ന് വെച്ചാൽ സമ്യക് മന്യേ എന്നാണ്. ശരിയായി അരുതുന്നു, കരുതുന്നു, ചിന്തിക്കുന്നു എന്നൊക്കെയാണ് സമ്യക് എന്നുള്ള അർത്ഥമാണ്. അവിടെ പശു എന്ന് പറയുന്നത് നിപാതമാണ്, കാരണം അവിടെ ദ്രവ്യ അർത്ഥത്തിലല്ല. വേദത്തിലെ ഉദാഹരണം പറയും, ലോധം നയന്തി പശുമന്യമാനാഹ. നിങ്ങൾ വ്യാഖ്യാനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിന് ഈ ഉദാഹരണമായിരിക്കും കൊടുത്തിരിക്കുന്നത്, മറ്റു വ്യാഖ്യാനം. പക്ഷെ അതിൻ്റെ ഒക്കെ വിശദീകരണങ്ങൾ ചിലയിടത്തൊക്കെ പശുകളുണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നു. ഈ ഉദാഹരണമാണ് കൊടുക്കുന്നത്, ലോധം നയന്തി പശുമന്യമാന. അവിടെ പശു എന്ന് പറയുന്നത് പശുമന്യമാന നിപാതമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇതിനെ കുറിച്ച് ഇത്രയൊക്കെ ചിന്തിക്കുന്നത്. ലോധം നയന്തി പശുമന്യമാന. പക്ഷെ പശു എന്ന് പറയുന്നത് അവിടെ നിപാതമാണ് എന്ന് വെച്ചാൽ ദ്രവ്യാർത്ഥമല്ല, പശു എന്ന് വെച്ചാൽ ആടെന്നല്ല അർത്ഥം വേദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പശു എന്ന് പറയുന്നത് നിപാതമാണ്. നിപാതം വരുമ്പോൾ അവിടെ സ്വരത്തിലും മറ്റുമൊക്കെ വ്യത്യാസം വരും, അതൊക്കെ മറ്റൊരു വിഷയമാണ്. അവിടെ പശു എന്ന് വെച്ച അർത്ഥം പശുവത്, പശുവിനെ പോലെ എന്നാ. ഇത് വേദത്തിലെ ശബ്ദങ്ങളെ ആദ്യം സമാഹരിച്ചതിനാണ് നിഘണ്ടു എന്ന് പറയുന്നത്. വേദശബ്ദങ്ങളിൽ വേദം തരുന്ന കുറേ ശബ്ദങ്ങളെ സമാഹരിച്ചു നിഘണ്ടു. അതാരാണ് സമാഹരിച്ചതെന്നുള്ളതിനെ കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പലരുടെയും പേരുകളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിന് വ്യാഖ്യാനിച്ച ആളാണ് യാസ്കൻ, അതാണ് നിരുക്തം എന്ന് പറയുന്നത്. പശു എന്ന് വന്നാൽ ആ ശബ്ദത്തിനെ നിരുക്തത്തിൽ വ്യാഖ്യാനിച്ചിരിക്കും. പഗ്ഗവു എന്ന് പറഞ്ഞാൽ ആ ശബ്ദം എന്താണ് എൻ്റെ അർത്ഥം, വേദത്തിനെന്തർത്ഥം, ഏതൊക്കെ അർത്ഥത്തിൽ അത് ഉപയോഗിക്കാം. അതിനെത്രയോ അർത്ഥങ്ങളിൽ വേദത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്, അതെല്ലാം വ്യാഖ്യാനിച്ചു തരും നിരുക്തം. നിരുക്തം എന്ന് പറയുമ്പോൾ പാണിനിക്ക് മുമ്പുള്ള ശാസ്ത്രമാണ്. ഒരുപക്ഷെ ആദ്യത്തെ ഒരു ഭാഷാശാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എല്ലാ പിന്നീട് വന്ന എല്ലാ ആചാര്യന്മാരും നിരുക്തത്തെയാണ് സ്വീകരിക്കുന്നത് പ്രാമാണികമായി. അതിൻ്റെ വ്യാഖ്യാനങ്ങളിലൊക്കെ ചിലപ്പോൾ അവർ പിന്നീട് വന്നവർ ചിലപ്പം അതങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞെന്നിരിക്കും. എന്നാലും നിരുക്തം പ്രാമാണികമാണ് എല്ലാവർക്കും. പ്രത്യേകിച്ചും വൈദികമായ ശബ്ദങ്ങളുടെ അർത്ഥം എന്ന് വെച്ചാൽ എത്രയോ 10,000-30,000 വർഷം മുമ്പ് ഉള്ള ഒരു ഭാഷയാണ്. ആ ഭാഷയുടെ അർത്ഥം എന്ന് പറയുന്നത് ആ കാലവുമായും അന്നത്തെ ചുറ്റുപാടുകളുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അതറിയാതെ ആ ശബ്ദം കണ്ടിട്ട് നമ്മൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ അർത്ഥങ്ങൾ ഭാവന ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. എപ്പോഴും ശബ്ദം പ്രയോഗിക്കുന്നതിൻ്റെ ആ ചുറ്റുപാടുകളുമായിട്ട് അതിന് സ്വാധീനമുണ്ടല്ലോ. ആ ശബ്ദത്തിൻ്റെ അർത്ഥമായിരിക്കില്ല ഇന്ന് പറയുന്നു. നമുക്കറിയാം ഓരോ ശബ്ദങ്ങളും കാലം മാറുന്നതോറും അർത്ഥവും മാറിക്കൊണ്ടുവരുന്നു. ഏത് ഭാഷയിലായാലും ശരി. പുതിയ ശബ്ദങ്ങളുണ്ടാവും, ഒരേ ശബ്ദങ്ങളിൽ തന്നെ പുതിയ അർത്ഥങ്ങളിൽ പ്രയോഗിക്കും, നല്ല അർത്ഥത്തിൽ പ്രയോഗിക്കും, ചീത്ത അർത്ഥത്തിൽ പ്രയോഗിക്കും. മലയാളത്തിൽ നമുക്കറിയാം, ഇതെല്ലാ ഭാഷയിലും ഉണ്ട്. അപ്പോൾ കാലത്തിനനുസരിച്ച് ശബ്ദത്തിന്റെ അർത്ഥത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ അബദ്ധമായിരുന്നു. ഇന്ന് നമുക്കൊരു ശബ്ദം കേൾക്കുമ്പോൾ ഒരർത്ഥം, അതിൽ പല കാര്യങ്ങളും നമ്മൾ സംസ്കൃതത്തിലെ അർത്ഥം പറയുമ്പോൾ പറയുന്നത് മലയാളത്തിലെ അർത്ഥമല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മലയാളത്തിലതിന് വേറെ അർത്ഥം. മലയാളത്തിൽ തന്നെ ഒരു കാലത്ത് എൻ്റെ അർത്ഥം ഒന്നായിരുന്നു, ഇന്നത്തെ കാലം അർത്ഥം ഒന്നായിരുന്നു. ഇന്നിപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുട്ടിക്കാലത്തൊന്നും അങ്ങനെ ഒരു അർത്ഥം തന്നെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അതിനെന്തോ വേറെ ഒരു അർത്ഥമാണ്. അന്നും അർത്ഥമുണ്ട്, പക്ഷെ വേറെ അർത്ഥം. ചെത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ അർത്ഥം വേറെയാണ്, ഇന്ന് വേറെയാണ്. ഭാഷയ്ക്ക് അർത്ഥം മാറുന്നു, നോക്ക് എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ സംസ്കൃതത്തിൽ. പക്ഷെ ഈ വേദശബ്ദങ്ങൾ ഇന്ന് ആൾക്കാരെടുത്ത് വെച്ചിട്ട് ഇന്നത്തെ അർത്ഥം പറയും, പഴയ അർത്ഥത്തെ കണക്കിലെടുക്കാതെ, വലിയ അബദ്ധമാണ്. അന്നത്തെ അർത്ഥം എങ്ങനെയെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിരുത്തം നോക്കണം, അന്നെങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ആ അർത്ഥത്തെ പരിഗണിക്കാതെ ഇന്ന് ആ ശബ്ദം തോന്നിയിട്ട് വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ വേദം എടുത്ത് വെച്ച് അങ്ങ് വ്യാഖ്യാനിക്കും. ആ ശബ്ദത്തിന് ഇന്ന് അങ്ങനെ ഒരർത്ഥം കാണും, പക്ഷെ അന്ന് അങ്ങനെ ഒരർത്ഥം ഉണ്ടോയെന്ന് നോക്കണം. അല്ലെങ്കിൽ ആ ശബ്ദങ്ങൾ പ്രയോഗിച്ച ആൾക്കാർ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത അർത്ഥങ്ങളാണെന്ന് ഓരോരുത്തർ പറയുന്നു. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടാണ് പറയുന്നത് ഇന്നത്തെ സയൻസ് എല്ലാം വേദത്തിലുണ്ടെന്ന്. ഒരു ഉദാഹരണം പറയാം, വിദ്യുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആകാശത്ത് കാണുന്ന മിന്നലിനെയാണ് വിദ്യുത് എന്ന് പറയുന്നത്. വേദത്തിൽ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരാള് ഒരു എഴുതിയ ലേഖനം വായിച്ച ഡൈനാമോ വേദത്തിൽ കണ്ടുപിടിച്ചാണ് കറണ്ട് ഉത്പാദിപ്പിക്കുന്നത്. കാരണം വിദ്യുത് എന്ന് പറയുന്ന ശബ്ദം അതിൽ പ്രയോഗിച്ചുകൊണ്ട് കറണ്ട് ഉണ്ടാക്കുന്ന വിദ്യ ഋഷിമാർക്കറിയാമായിരുന്നു എന്നാണ്. എന്ത് ചെയ്യാൻ പറ്റും? കാരണം വിദ്യുത് എന്ന് പറയുന്നതിന് നമ്മൾ വിദ്യുത് ശക്തി എന്ന് പ്രയോഗിക്കുന്നു. ഇതാണ് ആളുടെ ബുദ്ധി അവിടെ കൊണ്ടെത്തിച്ചത്. വിദ്യുത് എന്ന് പറഞ്ഞാൽ വിദ്യുത് ശക്തി. അങ്ങനെ മലയാളത്തിൽ പറയും കറണ്ട്, വൈദ്യുതി. അപ്പോ പിന്നെ വൈദ്യുതി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡൈനാമോ മറ്റു കാര്യങ്ങൾ, പിന്നെ അത് വെള്ളത്തിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്, അതും അവർക്കറിയാമായിരുന്നു. സംഗതി ശരിയാണ്, വിദ്യുത് എന്ന് പറയുന്ന ശബ്ദം അവിടെയുണ്ട്. പക്ഷെ വെള്ളത്തിൽ നിന്ന് കണ്ടുണ്ടാക്കുന്ന വിദ്യ അവർ കണ്ടുപിടിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ചിന്ത ഏതുവരെ പോയി? കാരണം എന്താണ്? ഇന്നും വിദ്യുത് ശക്തി ഉപയോഗിക്കുന്നുണ്ട്. വേദത്തിലും വിദ്യുത് എന്ന് പറയുന്ന പദമുണ്ട്, ശക്തി എന്ന് പറയുന്ന പദമുണ്ട്. ഡൈനാമോ കണ്ടുപിടിക്കാതെ, കറണ്ട് ഉണ്ടാക്കാതെ അവരെങ്ങനെ അത് പറഞ്ഞു എന്നാ ചോദിച്ചാൽ നമ്മൾ എന്ത് സമാനം പറയും? കൽപ്പന, ഭാവന. ആ ശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അന്ന് ആ കാലഘട്ടത്തിൽ ഏത് രീതിയിലാണ് പറഞ്ഞിരുന്നത് എന്ന് മനസ്സിലാക്കിയേ പറ്റും. ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ വേദത്തെ വ്യാഖ്യാനിക്കും. ഇന്ന് കൂടുതൽ വ്യാഖ്യാനിക്കുന്നവർ ഇതൊക്കെ പറയും. കുറെ വായി നോക്കിയാൽ അത് കേട്ടുകൊണ്ടിരിക്കാനും ഉണ്ട്, കൈയടിക്കാനും ഉണ്ട്. ഈ രണ്ടു തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയാം. വായി നോക്കിയാണെന്ന് ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, അങ്ങനെ ഇരിക്കരുത്. എന്നുവെച്ചാൽ ഇത് കാര്യം മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? പറയുന്നവർക്കല്ല, കേൾക്കുന്നവർക്ക് ആ തല്ലു കൊടുക്കേണ്ട. ഇങ്ങനെ ഒത്തിരി വ്യാഖ്യാനങ്ങൾ. അപ്പൊ അന്നത്തെ ശബ്ദത്തിന് ഇന്ന് അർത്ഥം മാറിയിരിക്കും. ശരി, ഇന്നത്തെ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ അന്നത്തെ അർത്ഥം എന്ന് പറയുന്നത് വേറെയാണ്. അത് കഴിയുന്നത് നമുക്ക് നിരുത്തം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റും. അതിൽ തന്നെ പിന്നീട് വരുമ്പോൾ ആചാര്യന്മാരും അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സഹിക്കത്തക്കതേ ഉള്ളൂ, പക്ഷെ ഇത് സഹിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. എന്നിട്ട് പറയും എല്ലാ ശാസ്ത്രങ്ങളും വേദത്തിലുണ്ട്, എന്തും ഉണ്ണാങ്കട്ടെ, പറഞ്ഞ് സമാധാനിക്കുക എന്നുള്ളതല്ലാതെ. സായിപ്പിനും ബുദ്ധിയുള്ളതുകൊണ്ട് അതൊക്കെ കണ്ടുപിടിച്ച് അത് അതിൻ്റെയൊക്കെ പേറ്റന്റ് എടുക്കാൻ ശ്രമിക്കുകയാണ് ഇവിടുത്തെ മണ്ടന്മാർ. വല്ല കാര്യമുണ്ടോ അതിൽ? അതുപോട്ടെ, നമുക്ക് ഭാഷയിലേക്ക് വരാം. അപ്പോൾ എന്താണ് പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീക എന്നുള്ള അർത്ഥത്തിനും പ്രയോഗിക്കാം, ആടെന്നുള്ള അർത്ഥത്തിനും പ്രയോഗിക്കാം. അതിൽ ഛാഗഹ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിനോട് ദ്രവ്യം, അതിന് ദ്രവ്യം എന്ന് പറയും, അതിനോട് ലിംഗം സംഖ്യ കാരകമെല്ലാം അന്വയിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് നിപാത സ്വപ്ന ഇല്ലാതാണ് പറയും. വേദത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യമായിട്ട് വരും. അതിനാണ് ഒരു ഉദാഹരണം പറഞ്ഞത്, ലോഥം നയന്തി പശുമന്യമാനാഹ. അവിടെ പശു എന്ന് പറയുന്നത്, അത് ഞാൻ ആ ഉദാഹരണം പറയുന്നത് വ്യാഖ്യാനങ്ങളിലൊക്കെ അത് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ്. ഇവിടെ വ്യാഖ്യാനങ്ങളൊക്കെ പരിശോധിക്കുന്നവരുണ്ട്, അതുകൊണ്ട് പറയും. പക്ഷെ ഇവിടെ അർത്ഥത്തിൽ ചിലതിലൊക്കെ അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിക്കും. പശു എന്ന് പറയുന്ന ശബ്ദത്തിൽ സമ്യക് എന്നുള്ള ഒരർത്ഥം പറയണമെങ്കിൽ അതൊരു ദ്രവ്യമല്ല, നേരത്തെ പറഞ്ഞൊക്കെ ഉപയോഗിക്കണം, അത് വിശേഷണമായി ഉപയോഗിക്കുന്നതല്ല, അല്ല സർവനാമം അതിന് വരത്തില്ല. അങ്ങനെ വരുന്നുണ്ട്, അത് ദ്രവ്യമല്ല, അതിനെ നിപാതമായിട്ടെടുക്കാം. ഇനി ലോഥം നയന്തി പശുമന്യമാന എന്ന് പറയുന്നത് അതിലല്പം കോമഡി ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. അത് കേൾക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ട് അത്. ഈ നിരുക്തത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ നിരുക്തം എന്ന് പറയുന്നത് വളരെ പ്രാചീനമാണ്. അതിൽ ഏറ്റവും പ്രാമാണികമായ ഒരു വ്യാഖ്യാനമാണ് ദുർഗാചാര്യന്റെ വ്യാഖ്യാനം. ദുർഗാചാര്യൻ, സ്കന്ദസ്വാമി ഇവരൊക്കെയാണ് നിരുക്തം വ്യാഖ്യാനിച്ച പ്രമുഖം. അതായത് ദുർഗാചാര്യന്റെ വ്യാഖ്യാനം ഇപ്പോഴും കിട്ടുന്നതാണ്. അപ്പം നിരുക്തം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല, സംസ്കൃതം പഠിച്ചവർക്ക് പോലും. അവിടെയും വ്യാഖ്യാനത്തെ ആശ്രയിക്കേണ്ടി വരും. അത് എല്ലാം വിശദമാക്കി തരുന്നതാണ് ദുർഗാചാര്യൻ. ലോകം നയന്തി പശുമന്യമാന എന്നിടത്ത് കോമഡി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗാചാര്യ അത് വ്യാഖ്യാനിച്ചില്ല ആ ഭാഗം, അതാണ് കോമഡി. ദുർഗാചാര്യ ആ ഭാഗം മാത്രം, അതിന് കാരണം പറഞ്ഞ് എന്താണ്, ഞാനിത് വ്യാഖ്യാനിക്കത്തില്ല നിർബന്ധമായിട്ടുണ്ടാകുന്നു. എന്താ കാരണം? ഇത് വസിഷ്ഠദ്വേഷിയായ മന്ത്രമാണ്, വസിഷ്ഠനെ ദ്വേഷിക്കുന്ന മന്ത്രമാണത്. ഞാൻ വാസിഷ്ഠ ഗോത്രത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് എനിക്കിത് വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല എന്ന. അവിടെയാണ് കഥ വരുന്നത്. ഇത് വസിഷ്ഠനെ ദ്വേഷിക്കുന്ന മന്ത്രം എങ്ങനെയാണ്, ഈ വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിലുള്ള വഴക്ക് വേദത്തിനും പുരാണങ്ങളിലൊക്കെ പ്രസിദ്ധമാണ്, വേദത്തിലെ ഉള്ളതാണ്. ഇവ രണ്ടിനും തമ്മിൽ ചേരത്തില്ല. വസിഷ്ഠന് വിശ്വാമിത്രം തപസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഇത് ഋഗ്വേദത്തിലെ മൂന്നാം മണ്ഡലത്തിൽ വരുന്ന സൂക്തമാണ്. നമുക്ക് വേദം മലയാളത്തിലുണ്ട്, അവിടെ അടുത്തൊക്കെ വായിച്ചു നോക്കുന്ന നല്ലതാണ്, പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ. മൂന്നാം മണ്ഡലത്തിൽ 53-ാമത്തെ സൂക്തം അതാണ്. അവിടെ ഇവർ രണ്ടും തമ്മിലുള്ള ഈ വഴക്ക് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വിശ്വാമിത്രം തപസ് ചെയ്യായിരുന്നു. അപ്പം വസിഷ്ഠന്റെ ഗൂണ്ടകൾ വന്നിട്ട് വിശ്വാമിത്രനെ കിഡ്നാപ്പ് ചെയ്ത്, തമാശയല്ല അത് ഉള്ളത് തന്നെയാണ്. എന്നിട്ട് അവരെല്ലാം കൂടെ കെട്ടി നമ്മൾ വിചാരിക്കും ഇന്ന് സംഭവിക്കും പോലെയാണ്. എന്നും പത്രത്തിൽ വായിക്കാതെ ഓരോരുത്തരെ കെട്ടിയെടുത്തുകൊണ്ട് പോയത്. അതുപോലെ വിശ്വാവിൽ തന്നെ ശരിക്കും വരിഞ്ഞ് മുറുക്കി കെട്ടി ഇവരെല്ലാവരും കൂടെ ഗുണ്ടകളെ തലയിലെടുത്തുകൊണ്ട് പോവുകയാണ്. എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്? നാട് കിടത്താൻ. എന്റെ തപസ് മുടക്കണം. അതിനുവേണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ വസിഷ്ഠൻ പറയുന്ന മന്ത്രമാണത്. അല്ല, വിശ്വാമിത്രൻ, സോറി, വിശ്വാമിത്രനെയാണ് കെട്ടിയെടുത്തുകൊണ്ട് പോകുന്നത്, വസിഷ്ഠന്റെ ആൾക്കാർ. അപ്പോൾ വിശ്വാമിത്രൻ പറയാണ്, ഈ ദുഷ്ടന്മാർക്കറിയത്തില്ല ഞാൻ തപസ് ചെയ്യുന്ന ആളാണ്. വസിഷ്ഠൻ നേരിട്ടൊരു കാര്യത്തിൽ ഇടപെടത്തില്ല, ആൾക്കാർ വെച്ച് ചെയ്യിക്കത്തുള്ളൂ. നേരിട്ടിടപെട്ട് കഴിഞ്ഞാൽ ചീത്തപ്പേര് വരും. ഇന്നത്തെ രാഷ്ട്രീയക്കാരെപ്പോലെയും മറ്റുമൊക്കെ അവരിങ്ങനെയുള്ള ഗുണ്ടാപ്പണിക്കൊക്കെ അവർക്ക് പ്രത്യേക ആളുണ്ട്. അവരെ വെച്ച് അവർ ചെയ്യും. അപ്പൊ ചെയ്യുന്നവൻ മാന്യനായിരിക്കും. ഞാൻ പിടിക്കാതിരുന്നു കഴിഞ്ഞാൽ, പിടിച്ചു കഴിഞ്ഞാൽ പോയി. എന്തായാലും വസിഷ്ഠന് വിശ്വാമിത്രനെ ഒതുക്കണം, വേറെ ഒരു വഴിയില്ല. കാരണം ഇയാള് കഠിനമായ തപസ് ചെയ്യുകയാണ്. അപ്പൊ അവസാനത്തെ പ്രയോഗം എന്നുള്ളതാണ്. നൃത്താദ്യം ചെന്ന് പറഞ്ഞു സാമ ദാന ഭേദം. വിശ്വാമിത്ര നൃത്തത്തിന്റെ അവസാനത്തെ കൈയായിട്ടാണ് ഈ പണി ചെയ്തത്, ഗുണ്ടകളെ വിട്ടത്. ഇതൊക്കെ വേദത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കും. സംശയം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കി, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. വേദത്തിനുണ്ടെന്ന് മാത്രമല്ല, സായണ ഭാഷ്യത്തിൽ തന്നെ ഉണ്ട്. സായണാചാര്യനൊക്കെ ഭാഷ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ വിശ്വാമിത്രം പറയണം, അവരോട് എടുത്തുകൊണ്ട് പോകുന്നവരടുത്ത് പറയണം, നിങ്ങൾക്കറിയത്തില്ല ഈ ആരാണ് വിശ്വാമിത്രൻ. വിശ്വാമിത്രം തപസ്യാണ്, പക്ഷേ ലോധം. ഞാനിപ്പോൾ ലുബ്ധനായിരിക്കുകയാണ്. ലുബ്ധനെന്ന് വെച്ചാൽ എൻ്റെ തപസ്സിൻ്റെ ശക്തി ഞാൻ ഉപയോഗിക്കുന്നില്ല, അതാണ് ലുബ്ധനെന്ന് തന്നെക്കുറിച്ച് തന്നെ പറയുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ സമ്പത്തും മറ്റുമൊക്കെ ഉണ്ടായിരുന്നാൽ അത് ധാരാളം ചെലവഴിക്കുന്നവരെ ലുബ്ധനെന്ന് പറയത്തില്ലല്ലോ. ഇവിടെ വിശ്വാമിത്രൻ സ്വയം തന്നെ പറയുകയാണ്, ഞാനിപ്പോൾ ലുബ്ധനാണ്. എന്നുവെച്ചാൽ വിശ്വാമിത്രന് പലതവണ അബദ്ധം പറ്റിയിട്ടുണ്ട്. വിശ്വാമിത്രൻ തപസ് തുടങ്ങി ഒരു നല്ല നിലവാരത്തിലെത്തുമ്പോൾ വസിഷ്ഠൻ പ്രകോപിപ്പിക്കും. വിശ്വാമിത്രൻ ശപിക്കും, തപസ്സും പോവും, എല്ലാം തീരും. കഥയിലുണ്ട്. വീണ്ടും ആദ്യം മുതലെ തുടങ്ങേണ്ടി വരും. പൊതുവെ മനുഷ്യന്റെ സ്വഭാവം അതാണല്ലോ, പ്രകോപിപ്പിച്ചാൽ പെട്ടെന്ന് പ്രകോപം വരും, എല്ലാം പോവും, തപസ്സും. അതുപോലെ പലതവണ വിശ്വാമിത്രനെ പ്രകോപിപ്പിച്ച് തപസ് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാമിത്രൻ പറയുന്നത്, എനിക്കറിയാം ഞാനിപ്പോ ലോധം ലുബ്ധനാണെന്ന് വെച്ചാൽ എന്തായാലും ഞാൻ എൻ്റെ തപസ് കളയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ കെട്ടിക്കോ, എടുത്തോ, കൊണ്ടുപോക്കോ. തപസ് കളയാന്ന് വെച്ചാൽ എന്താണ്? ഇവരെ ശപിക്കണം. ശപിച്ചു കഴിഞ്ഞാൽ അപ്പം തീരും. എടുത്തുകൊണ്ട് പോകുന്നവരൊക്കെ കല്ലോ പാറയോ ഒക്കെ ആയി മാറും. പിന്നെ അവർക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയുന്നു, ഞാൻ ശപിക്കുന്നില്ല. അതുകൊണ്ട് ഇത്രയും വലിയ തപസ്സൊക്കെ ചെയ്തിട്ടും പശുവത് മന്യമാനായ എന്നെ ഇതാ ഒരു മൃഗത്തെ കെട്ടിയെടുത്തുകൊണ്ട് പോകുന്നത് പോലെ ആട്ടിനെയും പന്നിയൊക്കെ കൈയും കാലം കൂട്ടി കെട്ടി ആൾക്കാരുടെ എടുത്തുകൊണ്ട് പോകുമല്ലോ. ആണ് പശുവത്. അവിടെ പശു എന്നുള്ള അർത്ഥം ജഡം എന്നുള്ള അർത്ഥത്തിൽ, ഒരു ജഡമായ വസ്തുവിനെ എന്നതുപോലെ ഇതാ എന്നെ ഇവർ കെട്ടിയെടുത്ത് നയന്തി കൊണ്ടുപോവുകയാണ്. എവിടേക്കായിരിക്കും കൊണ്ടുപോകുന്നത്? വസിഷ്ഠന് മുമ്പിൽ ഹാജരാക്കാൻ. എന്നിട്ട് തുടർന്ന് പറയുന്നുണ്ട്, എന്താണോ വിദ്വാൻമാര് ഒരിക്കലും മൂർഖന്മാരെ ഉപഹസിക്കാറില്ല, വിദ്യയുടെ പേരിൽ പറഞ്ഞിട്ട് കാര്യമില്ല, പരിഹസിക്കാറില്ല. വിദ്വാൻ വിദ്വാനോടെ ഏറ്റുമുട്ടാറുള്ളൂ, അല്ലാതെ വിദ്യയില്ലാത്തവനടുത്ത് എന്ത് പറയാനോ? അതുകൊണ്ട് പറയുന്നു, ഞാനിപ്പോ വസിഷ്ഠനോട് ഏറ്റുമുട്ടാണെന്ന് പോകുന്നില്ല, അയാളൊരു മൂർഖനാണ്. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ കട്ടിയെടുത്ത് കൊണ്ടുപോകും. വിശ്വാമിത്രം പറയുകയാണ്, അതാണ് വസിഷ്ഠദ്വേഷിണിയാണ് ഈ മന്ത്രം എന്ന് പറയുന്നത്. വാസിഷ്ഠ ഗോത്രത്തിൽപ്പെട്ടവർ ഋഗ്വേദത്തിൽ ഈ ഭാഗം വരുമ്പം വേദം ഉച്ചരിക്കുന്നിടത്ത് നിന്ന് ഇറങ്ങി അത് കേൾക്കാത്ത ദൂരത്തിൽ പോയി എനിക്ക് ചൊല്ലിക്കഴിഞ്ഞേ അവിടെ വരത്തുള്ളൂ. അവിടെ തന്നെ പറയുന്നുണ്ട് ഈ ഭാഗത്ത്. അതുകൊണ്ട് വാസിഷ്ഠ ഗോത്രത്തിൽപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ചെവി അടച്ചോളണം. ഇത് വസിഷ്ഠന് ദേഷിക്കുന്ന മന്ത്രങ്ങളാണ്. പിന്നെ ഇത് കഴിഞ്ഞ് പ്രവേശിക്കാവും. അത് അങ്ങനെയാണ്, വേദം ചെല്ലുന്നിടത്ത് നിയമമാണ്. കാരണം എന്തുകൊണ്ട് അവിടെ വിശ്വാമിത്രൻ പറയുന്നു, നേരിട്ടില്ലെങ്കിലും പരോക്ഷമായി മൂർഖന്മാരെ ഒരിക്കലും പരിഹസിക്കാറില്ല വിദ്വാൻമാര്. ഈ മൂർഖൻ എന്നെ ഇവരെ കൊണ്ട് കെട്ടിയെടുപ്പിച്ചു കൊണ്ടുപോവുകയാണ്, അതുകൊണ്ട് എനിക്ക് അയാളെ കുറിച്ചൊന്നും പറയാനില്ല. പിന്നെ പറയുന്നു എന്നുവെച്ചാൽ താൻ എന്തുകൊണ്ട് ശപിക്കുന്നില്ല എന്നുള്ള കാരണങ്ങൾ പറയാണ്. ആരും തന്നെ കഴുതയുടെ മുമ്പിൽ കുതിരയെ നടത്താറില്ല. കഴുതയുടെ വഴി വേറെ, കുതിരയുടെ വഴി വേറെ. എന്നുവെച്ചാൽ കഴുതയോട് കുതിരയെ കൊണ്ട് മത്സരിപ്പിക്കാറില്ല. അതുകൊണ്ട് കാര്യമില്ലല്ലോ, കഴുതയുടെ സ്പീഡ് വേറെ, കുതിരയുടെ സ്പീഡ് വേറെ. അതുകൊണ്ട് ഞാൻ ഈ കഴുതയുടെ അടുത്ത് ഇവിടെ ഇപ്പം മത്സരിക്കാനൊന്നും പോരുന്നില്ല. ആരാണ് കഴുത? വസിഷ്ഠ. അതാണ് വസിഷ്ഠദ്വേഷിണി എന്ന് പറയുന്നത്. ഇതൊക്കെ വാസിഷ്ഠ ഗോത്രത്തിൽപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് ദുർഗായനം പറഞ്ഞ് ഈ മന്ത്രം ഞാൻ വ്യാഖ്യാനിക്കുന്നേ ഇല്ല, അതുകൊണ്ട് ശരിയായ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വഴിയില്ല. പക്ഷെ സായണാചാര്യർ വ്യാഖ്യാനിച്ചു. അവിടെ സായണാചാര്യർ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, പശു എന്ന് വെച്ചാൽ പശുവത് എന്നാണ്. പശുവത് എന്ന് വെച്ചാൽ ജഡമെന്നുള്ള പശു എന്ന് പറയുന്ന ശബ്ദത്തിന് ഇങ്ങനെ ചില അർത്ഥങ്ങളുണ്ട്. ഇവിടെ ജഡവത്, വേറെ ചിലയിടത്ത് സമ്യക്, ഇങ്ങനെയുള്ള പശു മന്യം എന്ന് വെച്ചാൽ സമ്യക് മന്യ, ലോധം നയന്തി പശു മന്യമാകുന്ന വെച്ചാൽ ജഡവത് മന്യമാനാഹ, എന്നെ വെറുവൊരു ജഡവസ്തു എന്ന് കരുതി ഇവരെ കെട്ടിയെടുത്തുകൊണ്ട് പോവുകയാണ്. പശു എന്ന് പറഞ്ഞാൽ മൃഗം, പശു വത്തെന്ന് പറഞ്ഞാൽ അതുപോലെ. അപ്പൊ അർത്ഥത്തിന് വ്യത്യാസം വന്നില്ലേ? അവിടെ സഹനാചാര്യം പറയും ഇത് നിപാതമാണ് എന്ന് പറയും. അതൊക്കെ ഞാൻ പറഞ്ഞത് ആ ശബ്ദങ്ങൾക്ക് വരുന്ന അർത്ഥ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ട്. ലോധം നയന്തി പശുമന്യമാ എന്ന് പറയുന്ന ഉദാഹരണം കൊടുത്തിട്ട് ഇതിന്റെ പല വ്യാഖ്യാനങ്ങളും തെറ്റായിട്ടൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവിടെ സമീപം എന്നുള്ള അർത്ഥത്തിലല്ല, പശുവത് എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ സമീപം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ് പശു മഞ്ഞ് എന്നുള്ളത്. അത് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ചിലടത്ത്. എന്തായാലും ഇത് ഒരുപാട് ദുർഗാചാര്യൻ വ്യാഖ്യാനിച്ചില്ലെങ്കിലും ഇതൊരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അത് വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിലുള്ള കുടിപ്പകയൊക്കെ ഇരിക്കട്ടെ. നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, പശു എന്ന് പറയുന്ന ശബ്ദത്തിന് എന്തൊക്കെ അർത്ഥം വരാം. ദ്രവ്യാർത്ഥം വരാം, മൃഗം എന്നുള്ള അർത്ഥം വരാം, ധാരാളം പ്രയോഗിക്കുന്നതാണ്. പിന്നെ അദ്രവ്യാർത്ഥം സമ്യക്, ജഡം തുടങ്ങിയ അർത്ഥങ്ങൾ വരാം. അങ്ങനെയുള്ള അർത്ഥങ്ങൾ വന്നാൽ മാത്രമേ അതിന് നിപാത സംജ്ഞയുള്ളൂ. പിന്നെ ചാതികളിൽ പശു എന്ന് പറയുന്നൊരു ശബ്ദം പഠിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഏതെങ്കിലും അതിൽപ്പെടുന്ന ശബ്ദങ്ങൾ ദ്രവ്യാർത്ഥത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് നിപാത സംജ്ഞ വരത്തില്ല. ഉദാഹരണമായിട്ട് തോന്നേ അവിടെ പറയുന്നുള്ളൂ, അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം നിപാത സംജ്ഞ വരും. ഭാഷയുടെ അർത്ഥം മനസ്സിലാക്കുന്നതിന് എത്രമാത്രം അവർ ചിന്തിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, ഭാഷയെ നാലായി തിരിക്കുന്നു നിരുക്തത്തിൽ. നാമ ആഖ്യാത ഉപസർഗ നിപാതാസ്ഥ. അതുകൊണ്ട് ഈ നിപാതങ്ങളെ കുറിച്ച് അവിടെ ഒരുപാട് ചർച്ചയുണ്ട്. നാമം, ആഖ്യാതം, ഉപസർഗം, നിപാതം. ആ ഉപസർഗ നിപാതങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇത് പൊതുവായൊരു ചർച്ചയ്ക്ക് വരുന്ന കാര്യമാണ് ഭാഷയെ സംബന്ധിച്ചുള്ള പഠനത്തിൽ. അതിൽ നാമത്തെക്കുറിച്ച് പറയും, സത്വപ്രധാനാനി നാമാനി. സത്വർത്ഥത്തിൽ വരുന്നതാണ് നാമങ്ങൾ. സത്വർത്ഥം എന്ന് വെച്ചാൽ വസ്തു, രാമ കൃഷ്ണ എന്നൊക്കെ പറയുന്ന ഒരു വസ്തുവിനെ കുറിച്ച് പറയാണ്. വൃക്ഷ, ഹസ്തി, അങ്ങനെ വസ്തുവിനെ കുറിച്ച് പറയുന്നതാണ് എന്ത് നാമം എന്ന് പറയുന്നത്. ആഖ്യാതം എന്ന് പറഞ്ഞാൽ ക്രിയാപ്രധാനാണ്. ക്രിയാപ്രധാനമായിട്ട് വരുന്നതാണ് ആഖ്യാതങ്ങൾ. ഭവതി, പടതി, ഗച്ഛതി. ആദ്യം ഭാഷയെ വിഭജിച്ച് ഇങ്ങനെയൊക്കെയാണ് നിരുക്തകാരൻ. പിന്നീട് പാണിനി വന്നപ്പോൾ അതിനെ രണ്ടാക്കി, സുബന്ധവും തിങ്ങന്ധവും. നിരുക്തകാരൻ വന്നപ്പോൾ അതിനെ നാലാക്കി പറഞ്ഞു, നാമം, ആഖ്യാതം, നിപാതം, ഉപസർഗം, നിപാതം. അതിന് നിപാത ഉപസർഗങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അതിനെ പ്രത്യേകം മാറ്റി വെച്ചതെന്ന് പറഞ്ഞാൽ നാമം ഇപ്പൊ പറഞ്ഞല്ലോ ഈ കാരണം കൊണ്ട്. നാമങ്ങളെന്ന് പറയുമ്പോൾ അതിനൊരു വസ്തു അർത്ഥമായി വരും, നിപാതങ്ങൾക്ക് അങ്ങനെ വരുന്നില്ല. പക്ഷെ പാണിനി എന്ത് ചെയ്തു, ഈ നിപാതങ്ങൾ ഉപസർഗങ്ങളെല്ലാത്തിനെയും സുബന്ധങ്ങളാക്കി എല്ലാത്തിനും. ഇപ്പൊ ച എന്ന് പറഞ്ഞാലും പാണിനിയെ സംബന്ധിച്ച് സുബന്ധമാണ്. സുബന്ധത്തിൽ കൊണ്ടുവന്നു വെച്ചാൽ സുപ്പ് വരുന്നു. സുപ്പ് വരുന്നു എന്ന് വെച്ചപ്പോ രാമഹ രാമു രാമാഹ എന്ന് പറഞ്ഞ പോലെ അതിന് രൂപം വരത്തില്ല, വേണ്ടി വന്നാ വരുത്തുകയും ചെയ്യും. സാധാരണഗതി വരത്തില്ല. എന്തുകൊണ്ട്? സുപ്പ് വന്നിട്ട് അതിൽ നിന്ന് ലോപിപ്പിക്കും, അതിനെ ലോപിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിനി പഠിക്കും അതിനെല്ലാം. പ്രാതിവ്യസഞ്ജ വരും, അന്ന് സു വരും, അഭ്യാതാസു ലോപിക്കും, പ്രത്യലോപി പ്രത്യലക്ഷണം പദമാവും. ഇതെല്ലാം നമ്മളിനി പഠിക്കും. ഇപ്പം നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്, പാണിനിയെ സംബന്ധിച്ച് ഇതെല്ലാം ഉപസർഗ നിപാതങ്ങളെല്ലാം സുബന്ധങ്ങളാണ്. അപ്പം അത് അതിൻ്റെ അർത്ഥം വസ്തുവാണോ അല്ലയോ എന്നുള്ളതൊന്നും വിഷയമല്ല, അതെല്ലാം സുബന്ധങ്ങളായി. വ്യാസ്കം പറഞ്ഞനുസരിച്ച് അർത്ഥം വസ്തുവായാൽ അത് നാമമാകും. ഇവിടെയും പറയുന്നുണ്ട് ശബ്ദങ്ങൾക്ക് അർത്ഥമായി വസ്തു വരാം. ശരി, വസ്തുവിനെ നമുക്ക് വേണമെങ്കിൽ നാമമൊന്ന് വേർതിരിക്കുക, അതിനും പാണിനിക്കും വിരോധമില്ല. പക്ഷെ അർത്ഥം വസ്തു അല്ലാതെ വന്നാലോ അതിനെ നമുക്ക് നിപാതമെന്ന് പറയാം. പക്ഷെ അതും സുബന്ധത്തിൽപ്പെടും. അതെല്ലാം ഒരു വിഭാഗത്തിൽപ്പെടും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ക്രിയയ്ക്ക് പൊതുവെ പറയുന്ന പേരാണ് ആഖ്യാതം. ആഖ്യാതങ്ങൾ എന്ന് പറയുമ്പോൾ ക്രിയയെക്കുറിച്ച് പറയുന്ന ശബ്ദങ്ങൾ. അതിനാണ് ഇവിടെ പാണിനി പറയുന്നത് തിങ്ങന്തം എന്ന് പറയുന്നത്. സുപ്തിങ്ങന്തം പദം. അത് നമ്മളിനി വിശദമായി മനസ്സിലാക്കും. അതൊക്കെ പൊതുവായ കാര്യങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഒരു വസ്തുവിന്റെ അർത്ഥത്തിൽ ചാതി, ചാതി നമ്മൾ കണ്ടു, ഏതെങ്കിലും പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിന് നിപാത സജ്ഞയില്ല. അല്ലെങ്കിൽ നിപാതം എന്ന് പറഞ്ഞാൽ ഒരു പേര്, അത്രയേ ഉള്ളൂ. ഇത്തെന്നും മറ്റും പറയുന്നുള്ള ഒരു പേര്, അതിന് നിപാതമെന്ന് പറയുന്നു. അദ്രവ്യ അർത്ഥത്തിലുള്ള ഇത് പ്രസജ്ഞ പ്രതിഷേധമാണ്. ച ആദി യേഷാം ചാദേഹ സമാസം, ബഹുപ്രീ സമാസം. ബഹുപ്രീയുടെ പ്രത്യേകത എന്താണ്? അന്യപദാർത്ഥ പ്രധാനം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് പലപ്പോഴും. പീതം അംബരം യസ്യസ പീതാംബര. അന്യപദാർത്ഥ പ്രധാനമാണെങ്കിലും അതിനൊരു വിശേഷതയുണ്ട്. എന്താണ്? പീതാംബരം ആനയ എന്ന് പറയുമ്പോ, പീതാംബരൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പീതമായ വസ്ത്രം ധരിച്ചിരിക്കുന്നവൻ ആരോ അയാൾ. പീതാംബരം ആനയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീതമായ വസ്ത്ര ധരിച്ചിരിക്കുന്നവനെ കൊണ്ടുവരും, മഞ്ഞപ്പട്ടുടയാടെ ചാർത്തിയാളിനെ കൊണ്ടുവരും. പക്ഷെ അങ്ങനെ കൊണ്ടുവരുമ്പം ആ പീതത്തെ മാറ്റിയിട്ടാണോ കൊണ്ടുവരണമെന്നില്ല, ആളിനെ കൊണ്ടുവരുമ്പം പീത വസ്ത്രവും കൂടെ കൊണ്ടുവരും. പീതം എന്ന് പറയുന്ന ഗുണവും ആ ഗുണത്തോടുകൂടിയ വസ്ത്രം എന്ന് പറയുന്ന ദ്രവ്യവും എല്ലാം അതിൽ വരും. കൊണ്ടുവരുമ്പോൾ അതിനെ ഒഴിവാക്കിയിട്ടല്ല കൊണ്ടുവരുന്നത്. പീതാംബര എന്ന് പറയുന്ന ഗൗരിയുടെ പ്രത്യേകത ഏതാണ്? അതുകൊണ്ട് അങ്ങനെയുള്ള ഗൗരിയെ തദ്ഗുണസംവിജ്ഞാന ഗൗരി എന്ന് പറയും. മുമ്പേ ഏതൊരു സന്ദർഭത്തിൽ നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ തദ്ഗുണസംവിജ്ഞാന ഗൗരി ചിത്രകും ആനയാന്ന് പറയുന്നിടത്ത് ചിത്ര ഗാവോ യസ്യ നാനാവർണ്ണങ്ങളോടുകൂടിയ പശുക്കളോടുകൂടിയവൻ ചിത്രഗു ഒരാളെ പറയണം. അയാളുടെ കയ്യിൽ ഒരുപാട് പശുക്കളുണ്ട്, അത് പല കളറിലുള്ള പശുക്കളുണ്ട്. അയാളെ ചിത്രഗു എന്ന് പറയുന്നത് ചിത്രകും ആനയാന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അവിടെ ആ നാനാവർണ്ണങ്ങള് പശുക്കൾ അതിനെയൊന്നും കൊണ്ടുവരാൻ ഒക്കത്തില്ല, വ്യക്തിയെ കൊണ്ടുവരാൻ പറ്റും. ചിത്രഗുവിനെ കൊണ്ടുവരാൻ പറഞ്ഞാൽ ഉടനെ പോയി അയാളെ തൊഴുത്തി പോയി എല്ലാ പശുവിനെയും അഴിച്ച് അയാളെയും കൂടെ കൊണ്ടാണ് വരുന്ന ആളല്ല, വ്യക്തിയെ കൊണ്ടുവരും. അപ്പോ ചിത്രഗു ശബ്ദാർത്ഥങ്ങളെ ക്രിയയോട് അന്വയിക്കുന്നില്ല, ആനയെ ക്രിയയോട്, വ്യക്തിയെ അന്വയിക്കുന്നു. അതുകൊണ്ട് തന്നെ പറയാം അതദ്ഗുണ സംവിജ്ഞാന ബഹുരി എന്ന് പറയും. ഇതൊക്കെ പൊതുവായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ബഹുരിയുടെ പ്രത്യേകത എന്താണ്? പീതം അംബരം വ്യസ്യ പീതാംബര. പീത അംബര രണ്ട് ശബ്ദങ്ങൾ തമ്മിലാണ് സമാസം ചെയ്യുന്നത്. പക്ഷെ അർത്ഥം കിട്ടുന്നത് വേറെ ഒരു വ്യക്തി എന്നുള്ള അർത്ഥം കിട്ടുന്നുണ്ട്. ഇപ്പൊ പീതാംബര എന്ന് പറയുന്ന സമസ്ത പദങ്ങളെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വിശേഷങ്ങളാണ് സമാസം ചെയ്തു കഴിയുമ്പോൾ. ഏതൊരു വ്യക്തിയാണോ വ്യക്തിയുടെ വിശേഷങ്ങൾ, ആ വ്യക്തിയെ വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള വ്യക്തി? പീത അംബരം ഉള്ള വ്യക്തി, പീത നിറമുള്ള അംബരം ധരിച്ചിരിക്കുന്ന വ്യക്തി. അങ്ങനെ വിശേഷങ്ങളായി വരുന്ന പദങ്ങളെയാണ് ഗുണങ്ങളെന്ന് പറയുന്നത് വ്യാകരണത്തിൽ. വ്യാകരണത്തിൽ ഗുണങ്ങൾക്ക് പല അർത്ഥമുണ്ട്. ഗുണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗുണം മാത്രമല്ല, സമാസത്തിലെ വിശേഷണ പദങ്ങളെയും ഗുണമെന്ന് പറയും. ആ ഗുണങ്ങൾ എന്നുവെച്ചാൽ വിശേഷണ പദങ്ങൾ ക്രിയയോട് അന്വയിക്കുകയാണെങ്കിൽ തദ്ഗുണ സംവിജ്ഞാനം, അന്വയിച്ചില്ലെങ്കിൽ അതദ്ഗുണ സംവിജ്ഞാനം. പീതം അംബരം എന്നുള്ളിടത്ത് പീതാംബരം ആനയാന്ന് പറയുന്നിടത്ത് ക്രിയയോട് അന്വയിക്കുന്നു. എന്നുവെച്ചാൽ പീതാംബരത്തെ കൊണ്ടുവരുന്നു, അതുകൊണ്ട് അവിടെ കൊണ്ടുവരുമ്പോൾ അതുകൊണ്ട് തദ്ഗുണ സംവിജ്ഞാനം. ചിത്രഭൂ എന്നിടത്ത് എന്താണത്? അന്വയിക്കുന്നില്ല, വ്യക്തിയെ കൊണ്ടുവരുന്നു. അന്വയിക്കുന്ന ആനയന ക്രിയയോട് അതുകൊണ്ട് തദ്ഗുണ സംവിജ്ഞാനം. അപ്പോ ബഹുവ്രീ സമാസത്തിൽ ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താണ്? ചാദേഹ ച ആദി ഏഷാന്തി ചാദേഹ ച തുടങ്ങിയവ എന്ന് പറയുമ്പോൾ ചായ അതി ഉൾക്കൊള്ളിക്കാമോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. പല ഭാഗത്തും ഇത് വരും. ച എന്ന് പറയുന്ന ശബ്ദം അതി വരുമോ? ച തുടങ്ങിയവ എന്നാ പറഞ്ഞപ്പോ ചായ എടുക്കണമെന്ന് എന്താ നിർബന്ധം? അപ്പൊ അവിടെ നോക്കണം, അത് തദ്ഗുണ സംവിജ്ഞാനമാണോ അതദ്ഗുണ സംവിജ്ഞാനമാണോ? തദ്ഗുണ സംവിജ്ഞാനമാണെങ്കിൽ ചാതി എന്ന് പറഞ്ഞാൽ ചായ ഉൾക്കൊള്ളിക്കാം. ഇവിടെ തദ്ഗുണ സംവിജ്ഞാനമാണ്, അതുകൊണ്ട് ചാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കൂടെ എടുക്കണം. ചാ തുടങ്ങിയ ശബ്ദങ്ങൾ നമ്മൾ നേരത്തെ വായിച്ച ശബ്ദങ്ങൾ. അതദ്ഗുണ സംവിജ്ഞാനമാണെങ്കിലോ ചായ എടുക്കാൻ പാടില്ല, അന്യപദാർത്ഥത്തെ എടുക്കാൻ പാടുള്ളൂ. ഇവിടെ അത് സ്വീകരിക്കാൻ പാടില്ല. അടുത്ത് വരുന്നു പ്രാദേഹ, അവിടെയും തദ്ഗുണ സംവിജ്ഞാനമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സമസ്ത പദം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം തീരുമാനിക്കുന്നതിന് മുമ്പ് അത് തദ്ഗുണ സംവിജ്ഞാനമാണോ അതദ്ഗുണ സംവിജ്ഞാനമാണോ എന്നുകൂടെ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം. സമാസം ഏതാണെന്നറിയണം, അല്ലാതെ അർത്ഥം നിശ്ചയിക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ വ്യാകരണം ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ എന്താണ് ചാതി എന്ന് പറയുമ്പോൾ ചായ കൂടെ എഴുതും, ച തുടങ്ങിയ ശബ്ദങ്ങൾ. അപ്പൊ സൂത്രത്തിന്റെ അർത്ഥം എന്താവും? ച തുടങ്ങിയ ശബ്ദങ്ങൾക്ക് നിപാത സംജ്ഞയുണ്ട്. പക്ഷെ ആ ശബ്ദങ്ങളുടെ അർത്ഥം വസ്തുവായി വന്നാൽ അതില്ല. ഉദാഹരണം പശു. പശു എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ആടെന്ന് വന്നു കഴിഞ്ഞാൽ അതിന് നിപാത സംജ്ഞയില്ല. അതിന്റെ അർത്ഥം ജഡം എന്നോ സമ്യക് എന്നോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് നിപാത സംജ്ഞയുണ്ട്. ലോധം നയന്തി പശു മന്യമാനായെന്നുള്ളത് പശു എന്ന് പറയുന്നത് ജഡം എന്നുള്ള അർത്ഥത്തിലായുണ്ട്. അവിടെ ആടെന്നുള്ള അർത്ഥമുണ്ട്, അതിന് നിവാസജ്ഞയുണ്ട്. പശു മന്യേ എന്നുള്ളടത്ത് പശു എന്ന് പറയുന്നിടത്ത് സമ്യക് എന്നുള്ള അർത്ഥം ആണ്, ആടെന്നുള്ള അർത്ഥമില്ല. അണ്ട് അവിടെ നിവാസജ്ഞയുണ്ട്. ഇതുപോലെ ബാക്കി ചാഹ വാ എന്ന് തുടങ്ങി ഇവിടെ പറഞ്ഞിരിക്കുന്ന ശബ്ദങ്ങളെയും മനസ്സിലാക്കണം. ഇത്രയും അറിഞ്ഞിരിക്കണം.